തേജോമയേ നൈഷ്ഠികേ സിദ്ധാംഗവിലോകിനീ ഭഗവതീ മന്ദസ്മിതശ്രീമുഖി വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാദാതിനീ ശ്യാമാംഗീ മധുസിക്തസൂക്തി ഭാഷ്യകാരം പതഞ്ജലി പാണിനീം സൂത്രകാരം ച പ്രണദോസ്മി. അടുത്ത് വരുന്ന യദ് പ്രത്യയത്തിന്റെ അധികാരം. യദ് പ്രത്യയത്തിന്റെ അധികാരത്തിൽ കൂടുതൽ സൂത്രങ്ങളുണ്ട്, പക്ഷേ ഇവിടെ കുറച്ച് സൂത്രമേ കൊടുത്തിട്ടുള്ളൂ. തസ്മൈ ഹിതം ഇത്യത് പ്രാക് യദ് അധിക്രിയതേ. ഈ പാദം തീർന്ന് അഞ്ചാമത്തെ അധ്യായത്തില് ഒന്നാമത്തെ പാദത്തില് 4-5 വരെ ഇതാണ് എത്താണ്. അവിടെ നിർദ്ദേശിക്കുന്ന അർത്ഥങ്ങളിലെല്ലാം എത്ത് വരും. തദ്വഹതി രഥയുഗ പ്രാസംഗം. രഥം വഹതി രഥ്യ യുഗ്യ പ്രാസംഗ്യ. ഇവിടെ തദ്വഹതി അതിനെ വഹിക്കുന്നു. എന്നുള്ള അർത്ഥത്തിൽ എത്ത് പ്രത്യയം വരെ. എവിടെ നിന്നാണ്? രഥശബ്ദത്തിൽ നിന്ന്, യുഗശബ്ദത്തിൽ നിന്ന്, പ്രാസംഗ ശബ്ദത്തിൽ നിന്ന്. രഥം മഹതി, രഥത്തെ വഹിക്കുന്നത്. രഥശബ്ദത്തിൽ നിന്ന് എന്തോന്നു എത്ത് വന്നു. അകാരം ലോപിച്ചു രഥയ ബസഞ്ഞുണ്ട്, എത്ത് വന്നുണ്ട്. കുതിരയ്ക്ക് പറയും സാധാരണ രഥത്തെ വലിക്കുന്ന ഏതായാലും ശരി. റോഡിനും പറയും രഥ. യുഗം മഹതി, യുഗം മഹതി. യുഗം എന്ന് വെച്ചാൽ മലയാളത്തിലെ നുഖം. കാളയുടെ രണ്ടെണ്ണത്തിന്റെയും തോളിൽ വയ്ക്കുന്ന സാധനമാണ് നുക്കം. യുഗ്യ, യുഗശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? യുഗ്യം. അപ്പൊ ആ യുഗത്തെ വഹിക്കുന്ന ആരായി? കാള. യുഗ്യ, യുഗത്തിൽ നിന്ന്. പ്രാസംഗ്യ, ലേണേഴ്സ് ലൈസൻസ് ഉള്ള കാളയാണ് പ്രാസംഗ്യ. മനസ്സിലായോ? വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. ട്രെയിനിങ് സമയത്ത് വയലിൽ ഉഴുന്ന സമയത്ത് ഒരു കാളയുടെ തോളിൽ നിന്നും വേറൊരു നുഖം ഇതുകൂടെ വയ്ക്കും. നുഖം കൂടെ അങ്ങോട്ട് വെച്ച് അതിൽ വേറൊരു കാളയെ കിട്ടും. എന്നിട്ട് അടിക്കുമ്പോൾ ഇതതിനൊപ്പം നടക്കും. അങ്ങനെ നടക്കുന്നതാണെന്ത്? പ്രാസംഗ്യ. അറ്റാച്ച്മെന്റിന്റെ പേരാണെന്ത്? പ്രാസംഗം. ആ, അതിന്റെ പേര് നീട്ടി വെക്കി വയ്ക്കുക. പ്രാസംഗ്യ, പ്രാസംഗം വഹതി പ്രാസംഗ്യ. പഴയകാലത്തൊക്കെ ഇത് കാണാൻ ഉണ്ടായിരുന്നു, ഇതൊന്നും കാണാനില്ല. ധുരോ യത് ഠഗൗ ഹലി ചേരി ദീർഘേ പ്രാപ്തേ നഭഗുർച്ചുരാം ഭസ്യ കുറുച്ഛുരശ്ച ഉപദായ കുറുച്ഛുരോശ്ച ഉപദായ ഇഗോ ദീർഘ ന സ്യാത്. ദുർജിഹ ദൗരേഹ. ഈ സൂത്രം മുമ്പ് വന്നതാണ്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഏത് ഉദാഹരണമായിരുന്നു? കുറവന്തി. അവിടെ തന്നെ ദുരിശബ്ദം. ദുരം എന്ന് പറയുന്നത് എന്താണോ? മുഖത്തിൽ കാളയുടെ കഴുത്തിലിരിക്കുന്ന ഭാഗം, അതാണ് ധുര്. ധുരം വഹതി, അത് വഹിക്കുന്നത് ധുരിയ ധൂരേയ. പുരുഷ ധൗരേയൻ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറും കാള എന്നല്ല, പ്രധാനി. അതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു, ഭാരമൊക്കെ ചുമന്നുകൊണ്ട് പോകാൻ ശേഷിയുള്ളവൻ. ദുരന്തരൻ, പുരുഷർഷഭ. അവിടെ എല്ലാം ശ്രേഷ്ഠത കാണിക്കാൻ വേണ്ടി. അതായത് അത്ര ശബ്ദങ്ങൾ സമാസത്തിൽ അന്ത്യത്തിൽ വന്നു കഴിഞ്ഞാൽ ശ്രേഷ്ഠം വാചക ശബ്ദമാണ്. സമസ്ത പദത്തിൽ അവസാനം വന്നതിന് ശ്രേഷ്ഠനെന്നുള്ള അർത്ഥമാണ്, അല്ല വാച്യാർത്ഥമല്ല. ദുരം വഹിക്കുന്നു എന്നുള്ള അർത്ഥമല്ല ശ്രേഷ്ഠം, പല കാരണങ്ങളുമുണ്ട്. അതും പഴയകാലത്ത് ഇതിനെയൊക്കെയാണ് ആശ്രയിച്ചിരുന്നു. അപ്പോൾ വലിയ ഭാരമൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കാളയ്ക്ക് വലിയ സ്ഥാനമാണ്, പദവിയാണ്, ശ്രേഷ്ഠനാണ്, കുതിരയ്ക്ക് വലിയ അംഗീകാരമാണ്. അത് വന്നുകൊണ്ട് മനുഷ്യരിലേക്കും വന്നു, അതുപോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ ശ്രേഷ്ഠന്മാരായി. ദുരന്ധരൻ എന്നൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ്. സംഗതി ഇതാണ്, ഇത് തോടി വയ്ക്കുന്നു എന്നുള്ളത് കാള എന്നാണ് അർത്ഥം. പക്ഷെ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നു. ഇവിടെ ധുര ശബ്ദുര് എത്തു വന്നു കഴിഞ്ഞാൽ ഉപദേശ ദീർഘമല സൂത്രം ഏതാണ്? ഹലിച്ച. എന്താണ് ഇവിടുത്തെ ദേവവന്തസ്യ ദീർഘോ? ഹലി. അതുപോലെ വേറെ ഒന്നും പഠിച്ചിട്ടുണ്ടല്ലോ, റൂരവദായ ദീർഘയക്കഹ. ഹലി ചെയ്ത് ദീർഘപ്രാപ്തി. ധുര് യാന്നിരിക്കുമ്പം കുറുവന്തി, കുരു അവിടെ വരത്തില്ല. കുറുവന്തി കൃ തനാദികളും വ്യവു ജ ജോന്ത കൃ ഉ വന്തി സർവധാതാർത്ഥയോ ഗുണം പ്രപരം കരു. പിന്നെന്താ മതവും സർവധാതുകയെ കുരു ഉ ഉപകാരത്തിന് എണ്ണ കുറുവാന്നിരിക്കുമ്പോൾ അവിടെ എന്ത് വരാം? ഉദക്കി തീർക്കുമെന്ന് കൂർവാന്ന് വരാം. അത് വരാതിരിക്കാനാണ് ഈ സൂത്രം. നഭ കുർ ചുര, കുരിന് വരത്തില്ല. അതുപോലെ തന്നെ ചുരു ചേതന അർത്ഥത്തിലുള്ള ചുരു താതുന്നു ചുരിയാത്. അവിടെ നിന്ന് ചുരിയാതൊന്നും വരത്തില്ല. അപ്പൊ കുരു ചുര എന്ന് പറയുന്ന രണ്ട് ധാതുക്കളാണ്. ഭ എന്ന് പറയുന്നത് ഭസഞ്ജയുണ്ട്. ഇവിടെ ഇപ്പൊ ഭസഞ്ജയാണ്, എത്ത് വന്നുകൊണ്ട് ധുരിൽ ഭസഞ്ജയുണ്ട്. ദീർഘം വരേണ്ടതാണ് ഹരിജപ്രകാരം. ദീർഘം വരുന്നില്ല, ധുര്യ. ഠക്ക് വരുമ്പോ എന്ത് വരുന്നു? ആയനേനയോ ഭടകജകാം പ്രത്യാദീന എന്ത് വന്നു? ഏയ് വന്നു. ധൂര് കിത്തായോണ്ട് എന്ത് വന്നു? സൂത്രത്തിൽ തന്നെയുണ്ട്. എന്താണ് ധുരിന് എത്തും വരും ഠക്കും വരും, അപ്പുറത്തെയും വിരിച്ചുകൊണ്ട് അതുകൂടെ വരും. അപ്പൊ ഏയ വന്നു, ആദിവൃത്തി വന്ന് ധൗരേയ ധൗരേയ പുരുഷ ധൗരേയം എന്ന് പറയും. വികല്പമാണെങ്കിൽ വരാത്ത രൂപവും വരും, ഇതങ്ങനെയല്ല. പിന്നെ മഹാവിഭാഷാധികാരത്തിലാണ്, അല്ലാതെ വികല്പമില്ല. എന്ന് വെച്ചാൽ രണ്ടു രൂപം വേണം, അത്രയാണ്. ഏത് ധുരം, അത് ധുരത്തെ ധരിക്കുന്നവൻ ലുക്ക് വന്നു, അലുക്ക് ലുക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ധുരാന്ന് വരണ്ടേ. വേറൊരു ഒരു വാക്കിന്റെ ഇത് നോക്കിപ്പോയപ്പോ, അന്യോന്യം എന്നുള്ള വാക്കിന്റെ സമാസം നോക്കിപ്പോയപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു സുപ്പ് വരുന്നുണ്ടെന്ന് വാചസ്പത്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അന്യോന്യം? അന്യ അന്യം അന്യം എന്ന് സമാസിക്കാൻ പറ്റില്ല, സുപ്പ് ലോപിക്കണ്ടേ. അപ്പോ അന്യയിലൂടെ സുപ്പ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ചെറിയൊരു വാക്യ വാചസ്പത്യം എങ്ങനെ പറഞ്ഞിരിക്കുന്നു? അന്യോന്യം, അത് തന്നെ സുപ്പ്, അന്യയ്ക്ക് ശേഷം സുപ്പുണ്ടെന്ന്. സുപ്പുണ്ട് എന്ന് വെച്ചാൽ സുപ്പിന് ലുക്ക് വന്നില്ല. അപ്പൊ അന്യം അന്യം എന്നല്ലേ വരാൻ പറ്റുള്ളൂ? അല്ല, അത് എല്ലാത്തിനും വരാമല്ലോ. അത് ഒറ്റ പദമല്ല അന്യോന്യം എന്ന് പറഞ്ഞാൽ. അന്യോന്യം എന്ന് ഒറ്റ പദമല്ലേ, സമസ്ത പദമല്ലേ? അത് രണ്ടു പദങ്ങൾ, അന്യ അന്യ അന്യ ശബ്ദത്തിന് ആവർത്തിച്ചു ശബ്ദം അന്യ. സുപ്പ് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സുപ്പിന് ലുക്ക് വരാത്തോണ്ട് അതോരോരപ്പളതാതപ്പളതേ ഉത്തും വന്നു, ഗുണം വന്നു, അന്യോന്യം ഓരോരോവും വന്നു, അന്യോന്യം വന്നു. അപ്പൊ അത് വിഗ്രഹിക്കുന്നത് അന്യഹ അന്യം എന്നാണ്. അന്യശബ്ദത്തിന് ദ്വിത്വം വന്നിരിക്കുന്നു അവിടെ, നിത്യവിപ്സയോഹോ. അങ്ങനെയാണ് അന്യോന്യം പശ്യതി എന്ന് പറഞ്ഞാൽ അന്യഹ അന്യം പശ്യതി എന്നല്ല അല്ലേ? അന്യോന്യം വദതി എന്നൊക്കെ പറയുന്നിടത്ത് സന്ധ്യ ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെ സന്ധ്യയാണ്. അവിടെ എവിടെ അന്യോന്യം വദതി എന്ന് പറയുമ്പോൾ അത് സന്ധ്യ ആയിട്ട് വരാമല്ലോ. അന്യഹ അന്യം വദതി അങ്ങനെ വരാമല്ലോ, സമാസം വേണമെന്നില്ലല്ലോ. സമാസം വന്നിട്ട് സന്ധി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സുപ്പിന് എടുക്കുമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ അലുക്ക് പ്രശോധരാദിത്വം അതങ്ങനെ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും സൂത്രത്തിൽ നിപാതനം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പ്രശോധരാദി അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അന്യം എന്ന് വാക്ക് നപുംസകത്തിൽ സംസ്കൃതത്തിൽ ഒരിടത്തും ഇല്ലല്ലോ, അന്യത്ത് തന്നെയല്ലേ ഉള്ളൂ. അന്യത്ത് മാത്രമല്ലേ ഉള്ളൂ നപുംസകത്തില്? അന്യത്ത് എന്നുണ്ട്, അന്യത്ത്. അന്യമില്ലല്ലോ മലയാളത്തിൽ, അന്യമെന്ന് വരത്തില്ല, അന്യത്ത്. സർവനാമ ശബ്ദമായതുകൊണ്ട് അദൃ ഡദരാദിഭ്യ പഞ്ചഭ്യ പഠിച്ചിട്ടില്ലേ? അന്യ അന്യ ഇതര ഇതര ഏക ഏകതര ഡദര ഡതമ, അത് അന്യത്ത് വരും, അന്യമെന്ന് വരും. നമസ്കാരത്തിൽ അങ്ങനെ വിധി അനുസരിച്ച് വരണം. പിന്നെ അന്യമെന്ന് അമ്പീയമായിട്ട് ഉപയോഗിക്കാം. അന്യം അമ്പീയം അത് വരും. അടുത്ത് വരുന്നത് നവ വയോ ധർമ്മ വിഷ മൂല മൂല സീതാ തുലാഭ്യ താര്യതുല്യ പ്രാപ്യ വധ്യ ആനാമ്യ സമ സമിത സംവിദേശ നൌ ശബ്ദം വയശബ്ദം ധർമ്മശബ്ദം വിഷശബ്ദം മൂലശബ്ദ രണ്ട് സീതാശബ്ദം തുല ശബ്ദം. ഇതിൽ നിന്നല്ല ഈ പറയുന്ന അർത്ഥങ്ങളിൽ എത്ത് പ്രത്യം വരുന്നു എന്നാണ്. നൌ ശബ്ദത്തിൽ നിന്ന് താര്യം തരണം ചെയ്യാവുന്നുള്ളതെന്നുള്ള അർത്ഥത്തിൽ എത്തുവരും. വയശബ്ദത്തിൽ നിന്ന് സകാരാന്തമാണ് തുല്യം എന്ന് വെച്ചാൽ ഇവിടെ സുഹൃത്ത് എന്നുള്ള അർത്ഥമാണ്. എത്തുപ്രത്യം വരും. ധർമ്മശബ്ദത്തിൽ നിന്ന് പ്രാപിക്കത്തക്കത് സുഖാദികൾ അങ്ങനെ വരും. നാവ താര്യം വയസ തുല്യ ധർമ്മേണ പ്രാപ്യ വിഷശബ്ദത്തിൽ നിന്ന് മദ്യം വിഷേണ മദ്യ എന്നുള്ള അർത്ഥത്തിൽ എത്തി ശബ്ദം വരും. മൂലശബ്ദത്തിൽ നിന്ന് ആനാമ്യം മൂലേന ആനാമ്യം മൂലം കൊണ്ട് നേടുന്നത് നമ്മ ആങ് പൂർവ്വത്തി വരുമ്പോൾ അങ്ങനെ ഒരർത്ഥം മൂലം കൊണ്ട് കിട്ടുന്നത് എന്നുവെച്ചാൽ ലാഭം എന്നുള്ള അർത്ഥത്തിൽ എത്തുവരും. മൂലശബ്ദത്തിൽ മൂലം വേറാണ് മൂലം മൂലധനം മൂലധനം മൂലത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം മൂല്യം ഇന്നത്തെ അർത്ഥത്തിലല്ല. ഇന്ന് മൂല്യം എന്ന് പറയുമ്പോൾ അതിന്റെ വില അതിൽ അയാളുടെ മുടക്കുന്നതിനും ലാഭം ഉണ്ടായിരിക്കും. പണ്ട് അങ്ങനെയല്ല ഇത് ഉപയോഗിച്ചിരുന്നത് ലാഭം എന്നുള്ള അർത്ഥത്തിൽ. പിന്നീട് ക്രമേണ എന്ത് ചെയ്തു രണ്ടും കൂടെ ചേർന്നിട്ട് മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില എന്നർത്ഥമായി. പണ്ട് ലാഭത്തിന് ഉപയോഗിച്ചിരുന്നത് പിൽക്കാലത്ത് വില എന്നുള്ള അർത്ഥം. സംസ്കൃതത്തിൽ തന്നെ അങ്ങനെ മാറിയോ? സംസ്കൃത ഭാഷയിലും അങ്ങനെ മാറിയോ? ആ മാറിയിട്ടുണ്ട്. സംസ്കൃത ഭാഷയിൽ ഇന്ന് പ്രയോഗിച്ച മൂല്യം ഒന്നും തന്നെ കാലം കൊണ്ട് സംസ്കൃതത്തിലും മാറ്റമുണ്ട്. സാധാരണ പ്രയോഗിക്കാറുണ്ട് മൂല്യം എന്നുള്ള അർത്ഥത്തിൽ വില എന്നുള്ള അർത്ഥത്തിൽ അമൂല്യം എന്നൊക്കെ പറയാറില്ല. അത് കാലം കൊണ്ടുവന്ന മാറ്റം. പാണിനിയുടെ കാലത്ത് അങ്ങനെയായിരിക്കും ഉപയോഗിച്ചിരുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെയായിരിക്കും ഉപയോഗിച്ചിരുന്നത്. വീണ്ടും ഒരു മൂല ശബ്ദം കൂടെ വന്നു. അതുകൊണ്ട് സമം മൂലേന സമം മൂല്യം അതെന്താണെന്നുള്ള അതിന്റെ അർത്ഥത്തെ കുറിച്ച് വ്യക്തമായി ആരും വ്യാഖ്യാനിക്കുന്നില്ല. പൊതുവെ പറയുന്നത് എന്താണ്? മൂലം എന്ന് വെച്ചാൽ ഉപാദാന കാരണം, അതിൽ സമം എന്ന് വെച്ചാൽ കാര്യം. പക്ഷെ ഇതെങ്ങനെ എവിടെ പ്രയോഗം ഇതിനൊന്നും ശരിയായ ഉത്തരമില്ല. അത് കാരണം എന്നുള്ള അർത്ഥം. ഉപാദാന കാരണം വൃക്ഷമൂലം എന്ന് പറഞ്ഞാൽ എന്താ? മൂലേന സമം എന്നാണ് ഇവിടെ വരുന്നത്. മൂല്യം പ്രയോഗമൊന്നും ഇല്ലാതെ എന്നുവെച്ചാൽ പൊതുവെ ഈ സൂത്രത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇതിൽ പക്ഷേ പ്രാചീന സൂത്രത്തെ പാണിനി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരിക്കും പഴയ പ്രയോഗങ്ങൾക്കനുസരിച്ച്. പാണിനിയുടെ കാലത്തും പ്രചാരലുപ്തമായ ശബ്ദങ്ങളായിരിക്കാം, പക്ഷെ മുമ്പ് പ്രയോഗിച്ചിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൂത്രം ഉള്ളതുകൊണ്ട് പാണിനി അതിനെ സ്വീകരിച്ചായിരിക്കും. സീത കലപ്പയുടെ നാക്ക് നാക്ക് ഉഴവുചാലും പറയും. പക്ഷെ ഇവിടെ നാക്കെന്ന് പറയുന്ന ഭാഗം എന്ന് വെച്ചാൽ ഉഴുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇരുമ്പുകൊണ്ട്. അതിനെന്താ തമിഴിൽ പറയുന്നു? മലയാളത്തിൽ നാക്കെന്ന് പറയും, നാക്ക്. അതെല്ലാം മരം കൊണ്ടുള്ള ആയുധമില്ല, അറ്റത്ത് ഇരുമ്പിന്റെ ഒരു ഇതുണ്ടാവുമല്ലേ. മരം കൊണ്ടുണ്ടാക്കിയാണെങ്കിൽ ഇരുമ്പിന്റെ ഒരു അറ്റം ഉണ്ടാവും, ഒലക്കൊക്കെ ഉണ്ടല്ലോ അറ്റത്തൊരു ഇരുമ്പ്. മരം കൊണ്ടുണ്ടായതിന്റെ അറ്റത്തൊരു ഇരുമ്പിലെ ഒരു സാധനമായി അതെല്ലാത്തിനും എല്ലാ ആയുധങ്ങൾക്കും ഉണ്ടാവും, ഉണ്ടാവും. അല്ലെങ്കിൽ അത് തേഞ്ഞു പോകും. അപ്പൊ ഒലക്കയുടെ അറ്റത്തുള്ളതിനും നാക്കും തന്നെയാണ് പറയുക. അതിന് പറയുന്നത് ചുറ്റ് ചുറ്റ് ചുറ്റ് ഇരുമ്പ് വളയം, ഇരുമ്പ് ചുറ്റെന്ന് പറയും. എന്താണ് ഏര്? ആ അത് ശരിയാ, ഞാനും കേട്ടിട്ടുണ്ടത്, ഇപ്പോഴും പറയും അത്. അവിടെ തമിഴ്നാട്ടിലൊക്കെ പറയുന്ന കേക്കാം ഏര്. അത് ശരിയാ, അതാ ഞാൻ ചോദിച്ചു, കേട്ടിട്ടുണ്ട്. അതിന് പ്രയോഗമൊന്നും ഇല്ലെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇതാ പറയുന്നത് മൂലം എന്ന് വെച്ചാൽ ഉപാദാനം. പക്ഷെ അതെങ്ങനെ എവിടെ പ്രയോഗിച്ചു എന്ന് വെച്ചാൽ അതിന് സമാധാനമില്ല. മൂല മൂല സീത, സീതാക്ക് കപ്പൽ ചാലനം പറയും സീത, അതിനും സീത എന്ന് പറയും. കപ്പൽ ചാലോ ഈ ഉഴവ് ചാല്, നമ്മുടെ പാവം സീത അതിൽ നിന്ന് വന്നാണ്. അപ്പൊ ഈ സ്കൂളിലൊക്കെ പഠിച്ചത് സീതയിൽ നിന്നുണ്ടായതാണ്, സീത എന്നും പറയോ? ഹ്രസ്വമായിട്ട് പറയോ? ദീർഘമാണ് സീത. മലയാളത്തിൽ സീത എന്നുള്ളത് തന്നെ സീത ആവുമല്ലോ, ഹ്രസ്വല്ലേ എഴുതുന്ന, നമ്മൾ ദീർഘം ഇടാറില്ലല്ലേ. സീതയിൽ നിന്നുണ്ടായത് സീത തന്നെ. സീതയിൽ നിന്നുണ്ടായതും സീത തന്നെ. ആ അത് ഒരു നാമം, പേര് അതുമായിട്ട് ബന്ധപ്പെട്ടത്. തുല എന്ന് പറഞ്ഞ ത്രാസ്, അതിൽ നിന്നെന്താണ് സമിത്. സീതയിൽ നിന്ന് സമിതം എന്നാണ്, അതുകൊണ്ട് ഉഴുതത് നടത്താം. തുലായിൽ നിന്ന് സംമിതം, അളന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ഇന്ന് മാറിപ്പോയി, അതാണ്. ഇപ്പൊ തുല്യം എന്ന് പറഞ്ഞാൽ അളന്നോ എന്നുള്ള അർത്ഥമല്ല, പൊതുവെ ഇന്ന് ഉപയോഗിക്കുന്ന എന്താണ് തുല്യം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണ് ശബ്ദം വന്നത്. സ്വാമി, സീത എന്ന് പറഞ്ഞാൽ തന്നെ ഭൂമിയിൽ നിന്നുള്ള അർത്ഥമില്ല കുറെ? ഈ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദിയിൽ അളവ് ഏക്കർ എന്നൊക്കെ പറഞ്ഞല്ലോ സീത, അങ്ങനെയുണ്ട്. അതൊരു പക്ഷേ ഈ സീത എന്നുള്ള പേരും ആയിട്ട് ബന്ധപ്പെട്ട് വന്നായിരിക്കും. അതൊക്കെ വടക്കേന്ത്യക്കാരുടെ രക്തത്തിലുള്ളതാണ് സീതാശബ്ദം, രാമനും സീതയും. അതുകൊണ്ട് അങ്ങനെ വന്നായിരിക്കും. ഈ സൂത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇതിന് സമർത്ഥ വിഭക്തി കൊടുത്തിട്ടില്ല. മറ്റ് ഈ ബന്ധപ്രകടനങ്ങളിലെല്ലാം ഇപ്പോൾ എന്താണോ തദ്വഹതി തത് സമർത്ഥ വിഭക്തി കൊടുത്തിട്ടുണ്ട്. അതിനാണ് സമർത്ഥാനാം പ്രഥമാത് വ. ഇവിടെ അങ്ങനെ ഒരു സമർത്ഥ വിഭക്തി ഈ സൂത്രത്തിൽ കാണിച്ചില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ട് ഈ സൂത്രത്തിന് തന്നെ വിശേഷതയുണ്ട്. പഴയ അർത്ഥം മാറി. അതുകൊണ്ടിവിടെ വിഗ്രഹത്തിനനുസരിച്ച് എല്ലാം തൃതീയാന്തമാണ്. കർത്തരി തൃതീയ വരാം, കർമ്മണി തൃതീയ വരാം, അല്ല കർണത്തി തൃതീയ വരാം, അങ്ങനെയൊക്കെ വരാം. ഇവിടെ നാവാ കാര്യം കർണത്തി തൃതീയാണ്. അപ്പോൾ സമർത്ഥാനം പ്രഥമാതെന്ന് പറയുന്ന ഒരു നിയമം ഇവിടെ വരുന്നില്ല. പക്ഷെ ഇവിടെ നൌ ശബ്ദവും താരി ശബ്ദ തൃ പ്ലവണ കർണയോഹോയിൽ നിന്ന് അർഹലോർ നെത്ത് വന്നു കഴിഞ്ഞാൽ എന്തോ താര്യം, ത തരണം ചെയ്യത്തക്കത് തരണായ യോഗ്യം എന്നുള്ള അർത്ഥത്തിൽ എന്ത് വരുന്നു? താരിയ വരുന്നു. അതുകൊണ്ട് ഇവിടെ കർണത്തിൽ തരികയും വന്നു. അപ്പൊ അത് വിഗ്രഹത്തിൽ എന്ത് വരും? എത്തുന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു. എന്തു വരുന്നു? ആവ് വാന്തോയി പ്രത്യ വന്നിട്ട് എന്ത് വരുന്നു? ആവ് നാമ്യം. വള്ളം കൊണ്ട് തരണം ചെയ്യാമെന്നുള്ളത് ഏതല്ല? നദി. വെള്ളമല്ല, സമുദ്രമല്ല. സമുദ്രമല്ല, നദി. അതാണ് നദി എന്ന് പറയുന്നത്. നദിയിലെ മറ്റുള്ള ചെറിയ ജലങ്ങൾ വെള്ളപ്പൊക്കമാകാനും പാടില്ല. നാവ്യമായ ജലം എന്ന് പറയും. നാവെന്നൊക്കെ പറയുമ്പം പഴയ കാലത്തെ ചെറിയ വള്ളങ്ങളൊക്കെയാണ്. ഇന്നത്തെ ഈ മീൻ പിടിക്കാൻ പോകുന്നു, ബോട്ടൊന്നുമല്ല. നാവ്യം വയസാതുല്യ. വയസാതുല്യ എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്താണ്? സമപ്രായക്കാരനാണെന്ന് തോന്നുന്നു. അതാ പറഞ്ഞു. പക്ഷെ അർത്ഥം അതല്ല, സുഹൃത്തെന്നാണ്. വയസ്സിനെന്ന് പറഞ്ഞാൽ സുഹൃത്തെന്ന അർത്ഥം. വിഗ്രഹവുമായിട്ട് അതിന് ബന്ധമില്ല. താഴെ തന്റെ വയസ്സിനെ ദൂരത്ത് കണ്ടു എന്ന് പറയും. ചില താഴെ തന്റെ വയസ്സിനെ ദൂരത്ത് കണ്ടു. ആ അതെ തന്നെ, സുഹൃത്തെന്നർത്ഥം. സമപ്രായക്കാരനെന്നുള്ള അർത്ഥമുണ്ട്. സമപ്രായമാണെങ്കിലും അല്ലെങ്കിലും സുഹൃത്ത്, അതാണ് അർത്ഥത്തിന് പിന്നീട് വന്ന മാറ്റം. അത് ഈ സൂത്രത്തിന്റെ ഒരു പ്രത്യേകത. സമപ്രായം അല്ലെങ്കിലും വയസ്സിന് ഉപയോഗിക്കാം. സമപ്രായം അല്ലെങ്കിലും വയസ്സിന് ഉപയോഗിക്കാം. സുഹൃത്ത്, സുഹൃത്താണെങ്കിൽ വയസ്സ്. പിന്നെ അങ്ങനെ വരാൻ കാരണം, പഴയ കാലത്തിൽ ഗുരുകുലങ്ങളിലൊക്കെ ഒരുമിച്ച് പഠിക്കുമ്പോൾ സമപ്രായക്കാരാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ വയസ്സിന് തുല്യമായതുകൊണ്ട് സുഹൃത്തെന്ന് വന്നു. പക്ഷെ പിന്നീടത് വയസ്സിനെ പരിഗണിക്കാതെ സുഹൃത്താരോ എന്ന് വന്നു വയസ്സിനായി. ഇന്ന് വയസ്സിനെന്ന് പറഞ്ഞാൽ വയസ്സനല്ല. മലയാളത്തിൽ അത് കേൾക്കുമ്പോൾ ചിലർക്ക് വയസ്സനെന്ന് തോന്നുന്നു. വയസ്സ്യൻ സുഹൃത്ത്. നൗ വയോ, നൗവിൽ നിന്ന് താരിയും വയസ്സിൽ നിന്ന് താരിയ തുല്യ. ധർമ്മത്തിൽ നിന്ന് ധർമ്മേണ പ്രാപ്യം, ധർമ്മം കൊണ്ട് പ്രാപിക്കാമെന്നുള്ളത് സ്വർഗവും നരകവും എല്ലാം ധർമ്മ്യം, സുഖദുഃഖാദികളല്ല. ധർമ്മപത്യർത്ഥ ന്യായാധനപേദ, ഇതേ അധികാരത്തിൽ വരുന്ന സൂത്രമാണ്. ഇത് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടായിരുന്നു. ധർമ്മ്യാധി യുദ്ധാധിഷേത ത്രയോന്യ ക്ഷത്രിയസ്യ ധർമ്മയുക്തമായ യുദ്ധം എന്നാണ്. ധർമാധനപേദം പഥ അനഭേദം പഥ്യം, വഴിക്ക് യോജിച്ചത്. പഥ്യം എന്ന് പറയുന്നത് പഴയകാലത്ത് അർത്ഥം വരാതാണ് കാരണം. കാരണം ആൾക്കാർ പണ്ട് വഴിയാത്ര പോകുമ്പോൾ പറ്റിയ ആഹാര സാധനം കൂടെ കൊണ്ടുപോകും. ഒരു പൊതിച്ചോറ് പഥ്യം. പിൽക്കാലത്തത് പഥ്യാഹാരമായി, രോഗികൾക്കും മറ്റും അനുകൂലമായ ആഹാരം എന്നുള്ള അർത്ഥം വന്നു. വഴിക്ക് യോജിച്ചാലേ എടുക്കത്തുള്ളൂ. ഡിസൻട്രി പിടിക്കുന്ന ആഹാരമൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ. പിൽക്കാലത്ത് അത് ആയുർവേദത്തിൽ അങ്ങനെ ഉപയോഗിച്ചു. ന്യായം ന്യായയുക്തം സൂത്രകൂടെ വരേണ്ടതാണ് കൊടുത്തിട്ട്. പക്ഷെ ഇവിടെ അതല്ല, അർത്ഥം മാറ്റം ഉണ്ട്, രൂപത്തിന് മാറ്റം ഉണ്ട്. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം കൊണ്ട് പ്രാപിക്കുന്ന എന്തോ അത്. ആദ്യം പറഞ്ഞ സൂത്രത്തിലെയും പ്രത്യേകം ഏതാണ്? യത്ത്, ഇതേ അധികാരം. പ്രാഹിതാദി ധർമ്മ പത്യർത്ഥ ന്യായാത് അനവേദി അറിഞ്ഞിരിക്കേണ്ട സൂത്രമാണ്. ന്യായം എന്നിടത്ത് ചിലടത്ത് രണ്ട് യകാരം വരുത്, എങ്ങനെ വന്നു? രണ്ട് യകാരമുള്ള രൂപങ്ങൾ കാണും പലയിടത്ത്. ഇതെങ്ങനെ ന്യായത്തിൽ രണ്ടെണ്ണം വന്ന് ഏകാരത്തിന് ഇരട്ടിപ്പ് വന്നാണോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ന്യായത്തിൽ രണ്ട് ഏകാരം എങ്ങനെ വരും? മലയാളത്തിൽ ഇരട്ടിച്ചല്ലി എഴുതുന്നു. മലയാളത്തിൽ മുമ്പ് ഇരട്ടിച്ചെഴുതുമായിരുന്നു. അത് വെറും ന്യായമല്ല, ന്യായയുക്തമായത് വിശേഷണമാണ്. ന്യായം വാ വിപരീതം വാ പഞ്ചേതേ അവർ രണ്ട് ന്യായല്ലേ? രണ്ട് ന്യായം. അത് പ്രധാനപ്പെട്ട സൂത്രമാണ്, പക്ഷെ ഇവിടെ കൊടുത്തില്ല. അന്യായം എന്ന് പറയുമ്പോഴും രണ്ടു വേണോ വിശേഷമായിട്ടാണെങ്കിൽ? അത് എന്റെ അന്യായം, ന്യായയുക്തമല്ലാത്തത് അന്യായം. കോടതിയിലൊക്കെ അന്യായമാണ്, അന്യായം അന്യായമാണ് ഫയൽ ചെയ്യുന്നത്. ന്യായമല്ലാത്തതാണ് ഫയൽ ചെയ്യുന്നത്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. അന്യായം ഫയൽ ചെയ്യുന്നു, പരാതി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ന്യായമല്ലാത്തത് എന്നർത്ഥം. ഇപ്പൊ നവ വയോ ധർമ്മ വിഷ കാര്യ തുല്യപ്രാപ്യ അടുത്തു വരുന്ന വിഷം വിഷേണ മധ്യ വിഷ്യ വിഷം കൊണ്ട് കൊല്ലത്തക്കത് മധ്യം വധമർഹതി വധ്യ വധദാതു എത്തല്ല ഇത്. ഈ കൃതന്തവും തദ്ധിതവും തമ്മിൽ പലയിടത്തും തിരിച്ചറിയാൻ പാടാണ്. ഇത് വധമർഹതി ദണ്ഡാദിഭ്യോ യത്, വധത്തെ അർഹിക്കുന്നവൻ വധ്യൻ. ഇതെന്താണ്? വിഷം കൊണ്ട് വധിക്കാൻ. ഇത് തദ്ധിതമാണ്, മനസ്സിലായോ? താര്യം കൃതന്തമാണ്, രണ്ടു അവസാന ഏകാരം വന്നിരിക്കുന്നു. ഒന്ന് ധാതുവിൽ നിന്ന് വന്നു, ഒന്ന് സുബന്ധത്തിൽ നിന്ന് വന്നു. ഈ വ്യത്യാസങ്ങൾ പലയിടത്തും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും. കൃതന്തമാണ്, തദ്ധിതാന്തമാണ്. ഇത് വധു ധാതുവിൽ നിന്നാണ് വരികയാണെങ്കിൽ വാദ്യം എന്ന് വരും, ഋകളോർണ്യത്ത് വരും. വധ്യം ഇപ്പോൾ വധമർഹതി ദണ്ഡമർഹതി ദണ്ഡ്യ, അതുപോലെ വധമർഹതി അത് ചിലപ്പോൾ ആശയക്കുഴപ്പം വരും, എനിക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വിഷേണ വധ്യ വിഷ്യ. അടുത്തു വരുന്ന രണ്ട് മൂല ശബ്ദങ്ങളിൽ ആദ്യത്തത് മൂലേന ആനാമ്യം മൂല്യം, മുതലിനോട് കൂട്ടിച്ചേർക്കുന്ന ലാഭം, അതിനാണ് ഇന്ന് മൂല്യം. രണ്ടും കൂടെ ചേർന്ന്, പണ്ടങ്ങനെയല്ല. ലാഭം മൂല്യം അനാമ്യം എന്ന് പറയുന്നതും കൂടിച്ചേർക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നമപ്രഹ്വത്വ എന്നാണ് ഇവിടെ ആ നമ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരർത്ഥം ഒന്നും നടക്കുന്നതാണ് നല്ലത്. പിന്നെ അത് വ്യാഖ്യാനിച്ചത് പ്രഹ്വനം ചെയ്യുക എന്ന് വെച്ചാൽ താഴുക, അഭിഭവനം ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ വന്നതൊക്കെ കൽപ്പിക്കുന്നതിന് നല്ലത്, എന്ത് കൽപ്പിച്ചാലും നേടിയതെന്നുള്ള അർത്ഥം തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഒരുപാട് കൽപ്പനയ്ക്കൊന്നും പോകാതെ അനാമ്യ ശബ്ദത്തിന്റെ അർത്ഥം അങ്ങനെ അങ്ങ് എടുക്കുന്നതാണ് നല്ലത്. ആ പ്രയോഗവും അപൂർവമാണ്. ആ നാമ്യം നമുധാതു നിന്ന് പോരത് ഉപതാത്ത് ഇത് നമ്യം എന്നേ വരത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്തത് മൂലേന സമോ മൂല്യ എന്താ ഏർപ്പാടെന്നുള്ള ഇതുവരെ ആർക്കും മനസ്സിലായിട്ടുണ്ട്. സമാർത്ഥത്തിൽ മൂലമൂല തായതുല്യ പ്രാപ്യ വധ്യ ആനാമ്യ സമം. അടുത്ത സീത സീതയാ സമിതം സീത്യം ക്ഷേത്രം അത് വ്യക്തമാണ്. ഉഴുത നിലം ഉഴുതും ഉഴുമ്പോൾ നിലം നല്ല സമമാവും നിരപ്പാവും വൃത്തിയാവും. അതാണ് സീതയാ സമിതം എന്ന് പറഞ്ഞു സീത്യം ക്ഷേത്രം. സംമിതം തുലയാ സംമിതം അളന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഇന്ന് അതല്ല അർത്ഥം. തുല്യം ഇവിടെ എല്ലാം മിക്കവാറും എല്ലായിടത്തും കർണത്തിൽ തൃതീയ ആണ് വന്നിരിക്കുന്നത്. തുല്യ എന്നുള്ളിടത്ത് തുല്യാർത്ഥയിൽ അതിലോ ഉപമാഭ്യാം പഠിച്ചിട്ടുണ്ടോ? പ്രകാരം തൃതീയ വരും. അർത്ഥത്തിലുള്ള വ്യത്യാസവും വരുന്നുണ്ട്. Mm-hmm.